അനാത്മാനസത്ത്, അനാത്മാവ് സത്തല്ല എന്ന് വെച്ചാൽ ആത്മാ ഭിന്നങ്ങളായ ഒന്നും തന്നെ പരമാർത്ഥ സത്യമല്ല. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സത്തല്ലാന്നും പരമാർത്ഥ സത്യമല്ല എന്നും പറയുന്നതിന് എന്താ വ്യത്യാസം? അപ്പൊ എന്താ വ്യത്യാസം? പരമാർത്ഥ സത്യം അല്ലാതെയും സത്തിനെ അനുഭവിക്കുന്നുണ്ട്. സത്തിനെ അനുഭവിക്കുന്നവരല്ലാതെ പരമാർത്ഥ സത്യമായിട്ടല്ല അനുഭവിക്കുന്നത്. അന്ന് ഭിന്നങ്ങളായ വസ്തുക്കളൊക്കെ സത്തായിട്ട് തന്നെ അനുഭവിക്കുന്നു. അതിനെ സത്തല്ല എന്ന് പറയാൻ പറ്റില്ല. പ്രപഞ്ചത്തെ എല്ലാം സത്തായിട്ടാണ് അനുഭവിക്കുന്നത്, ഉള്ളതായിട്ടാണ് അനുഭവിക്കുന്നത്. എല്ലാ സത്ത് എന്ന് വെച്ചാൽ പരമാർത്ഥ സത്യമാണ്. സത്തെന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. പരമാർത്ഥ സത്വം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യമല്ല. പറഞ്ഞു കേട്ട് മനസ്സിലാക്കുന്നതാണ്. നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന ഇതെല്ലാം സത്താണ്, വ്യത്യാസമുണ്ട്. വ്യാഖ്യാനങ്ങൾ വായിച്ചിട്ട് അത് പറയുന്നത് വായിക്കുന്നതിന് ദോഷമുണ്ട്, കാര്യം മനസ്സിലാവും. അനാത്മാവ് പരമാർത്ഥ സത്യമുണ്ട്, ആത്മാ സത്യം അടുത്തുപോലെ. ആത്മാവ് സത്താണ് എന്ന് വെച്ചാൽ ആത്മാവ് പരമാർത്ഥ സത്യമാണ്. അനാത്മാക്കൾ പരമാർത്ഥ സത്യമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാണ് പരമാർത്ഥ സത്യം എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നു, ആത്മാവാണ് പരമാർത്ഥമായ സത്ത്. ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന്റെ സ്വരൂപം? തന്റെയും പ്രപഞ്ചത്തിന്റെയും അവിടെയും പറയേണ്ടി വരും എന്താണ്? വാസ്തവ സ്വരൂപം. സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്തുവരാ? ഇപ്പൊ മേശ, മേശ തന്നെയാണ് എന്റെ സ്വരൂപം എന്ന് പറയാം. ഈ കാണുന്നതാണ് മേശ, ഇത് തന്നെ എന്റെ സ്വരൂപം എന്ന് പറയാം. ഞാൻ എന്നെ അറിയുന്നു, ഞാൻ എന്നെ അറിയുന്നു, ഞാൻ ഈ അറിയുന്നു, ഞാൻ തന്നെയാണ് എന്റെ സ്വരൂപം എന്ന് പറയാം. അതാർക്കും പറയാം. സ്വരൂപം എന്ന് പറഞ്ഞാൽ തന്നെ സംബന്ധിച്ച് സ്വരൂപം, ഞാൻ പ്രപഞ്ചത്തിന്റെ സ്വരൂപം, പ്രപഞ്ചം എന്നും പറയാം. സത്വം എന്ന് പറയുമ്പോൾ അപ്പൊ സ്വരൂപം എന്ന് പറഞ്ഞാൽ പരമാർത്ഥമായ സ്വരൂപം. എന്നിലും പ്രപഞ്ചത്തിലും ഒരു പരമാർത്ഥ സ്വരൂപമാണ്. അങ്ങനെയാണ് സ്വരൂപം എന്ന് പറയുന്നത്. അതിനാണ് ഇവിടെ ആത്മാവെന്ന് പറയുന്നത്. അത് സത്യമാണെന്ന് പറഞ്ഞാൽ അത് പരമാർത്ഥ സത്യമാണ്. സത്യം നമുക്ക് പലതരത്തിൽ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അതിനെ പരമാർത്ഥ സത്യം. മരുഭൂമിയിലെ ജലം കാണുമ്പോൾ സത്യം എന്ന് തോന്നും. അവിടെ ഒരു സത്യാനുഭവമാണുള്ളത്, ജലമുണ്ട് എന്ന് തോന്നും. പുസ്തകത്തെ കാണുമ്പോൾ എന്ത് വരുന്നു? ഇത് സത്യമാണെന്നാണ് നമ്മുടെ അനുഭവം. അപ്പോൾ സത്യം പലതരത്തിൽ അനുഭവപ്പെടുന്നതുകൊണ്ട് ഒരു യഥാർത്ഥ സത്യമുണ്ട്. അതിനാണ് ഇവിടെ പറയുന്നത് അദ്വൈതത്തിൽ. അത് പ്രത്യേകം മനസ്സിലാണ്. എന്താണോ ആത്മാ എന്ന് പറഞ്ഞാൽ സർവത്തിന്റെയും വാസ്തവ സ്വരൂപമാണ്. നമ്മളെല്ലാത്തിനും കൊണ്ടുകൊണ്ട് എന്നെ സംബന്ധിച്ചാലും ശരി, ഈ കാണുന്ന വസ്തുക്കളെ സംബന്ധിച്ചായാലും ശരി, നമ്മൾ സ്വരൂപം എന്ന് പറയുന്നത് എന്തിനാണോ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിനെ കൊണ്ട് അറിയുന്നത്, അതിനാണ് പറയുന്നത്. ഞാനാണോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സിനെ കൊണ്ടും അറിവിന്റെ വിഷയമായി അറിയുന്നു, പുറമെയാണെങ്കിൽ ഇത് പുസ്തകമാണ്, അവിടെ നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ഉപയോഗിച്ച് വിഷയമായി അറിയുന്നു, അറിവിന്റെ വിഷയമായിട്ട്. അതാണ് സാധാരണ എല്ലാം. അതിന് നമുക്ക് സ്വരൂപം എന്ന് പറയാം, സത്യം എന്ന് പറയാം, ദോഷമെന്ന്. പക്ഷെ ഇന്ദ്രിയങ്ങളും മനസ്സും ഉപയോഗിച്ച് ഒരു വിഷയമായിട്ട് അറിയാൻ കഴിയാത്തവരെയാണ്. അത് തന്നിലായാലും ശരി, പ്രപഞ്ചത്തിലായാലും ശരി, മനസ്സിന്റെ വിഷയമായി അല്ലെങ്കിൽ അറിവിന്റെ വിഷയമായി മനസ്സും ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അങ്ങനെ ഒരു വിഷയമായി അറിയാൻ കഴിയാത്ത ഒരു സത്യം, പരമാർത്ഥ സത്യം. അതിനോട് പറയുന്നത് ആത്മാ സത് എന്നുള്ളത്. ഇങ്ങനെ ഒരാൾ ഇതി ഇങ്ങനെ പരമാർത്ഥ സത്യത്തെ കുറിച്ച് യയാ വിദ്യോ തഥേ യയാ മായയാ, ഏതൊരു മായ കൊണ്ടാണോ ഉറപ്പുണ്ടാകുന്നത്. കാരണം മായയുടെ ഭാഗമാണ് വിദ്യ, മായ തന്നെയാണ് വിദ്യയായും അവിദ്യയായും പ്രകൃതിയായും പ്രധാനമായും എല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് വിദ്യയും മായ എന്ന് പറയാം. വിദ്യ മായ എന്ന് പറയാം, വിദ്യയാകുന്ന മായ. വിദ്യയായിരിക്കുമ്പോൾ അത് ഗുണം ചെയ്യുന്നു, ഉപകാരം ചെയ്യുന്നു. അവിദ്യ ആയിരിക്കുമ്പോൾ അത് ഗുണമുള്ളതല്ല. അതുകൊണ്ട് വിദ്യ മായ എന്ന് പ്രത്യേകം പറയും. കാരണം ഇതെല്ലാം മായയുടെ വകഭേദമായിട്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. സമായ ഇയം വിദ്യ, ആ വിദ്യയാണ്, ആ മായയാണ് വിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വിദ്യ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ആത്മാവാണ് സത്യം, ആത്മാവ് അസത്യമാണെന്നുള്ള ഈ വിദ്യ. ഇത് നമ്മൾ പലവണ ചർച്ച ചെയ്തിട്ടുണ്ടാണ്, ആത്മാവ് സത്യമാണ്, ആത്മാവ് സത്യമല്ല എന്നുള്ള കാര്യം. അത് വിശദമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയുന്നു. യഥാ രജ്ജു സർപ്പ തത്വാവധാരണം, രജ്ജു സർപ്പം എന്ന് പറഞ്ഞ ഇവിടെ പറയുന്നത് എന്താണ്? രജ്ജുവിനെ സർപ്പമായി അറിയുക, അതാണ് രജ്ജു സർപ്പം. രജ്ജുവിനെ അറിയാതെ ഒരാൾ എന്ത് ചെയ്യുന്നു? അവിടെ ഉള്ളത് വാസ്തവത്തിൽ രജ്ജുവാണ്, അതിനെ സർപ്പമായ അറിയുന്നു. ഇതൊരറിവാണ്, രജ്ജു സർപ്പം എന്ന് പറഞ്ഞ ഒരറിവാണ്. എന്നുവെച്ചാൽ അവിടെ രജ്ജു സർപ്പമായി മാറുകയോ രജ്ജുവിൻ്റെ ഒരു സർപ്പം ഇരിക്കുകയോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ എന്താണ്? ഒരു അറിവ് എന്ന് വെച്ചാൽ ഒരു തോന്നൽ, അതാണ് രജ്ജു സർപ്പം. രജ്ജു സർപ്പതത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവിന്റെ തത്വം, അതാണ് രജ്ജു സർപ്പ തത്വം. അതിന്റെ അവധാരണം എന്ന് വെച്ചാൽ നിശ്ചയം, ആ തത്വത്തെ നിശ്ചയിക്കുക. രജ്ജസർപ്പം ജ്ഞാനം എന്ന് പറയുന്ന ഒരു നിമിഷം സംഭവിക്കുന്ന കാര്യമാണ്, അടുത്ത നിമിഷം മാറിക്കും. പക്ഷെ അതൊരറിവാണ്, അങ്ങനെയും ഒരറിവുണ്ടാകും. പക്ഷെ അതിന്റെ തത്വാവധാരണം എന്ന് പറയുന്നത് ഇത് കയറാണ് പാമ്പല്ല എന്നുള്ള നിശ്ചയം, അതും ഒരറിവാണ്. മുമ്പുണ്ടായത് ഒരറിവാണ്, രണ്ടാമതുണ്ടാകുന്നതും ഒരറിവാണ്, രണ്ടു അറിവ് തന്നെ. ഇവിടെ രണ്ടും അറിവാണ്. രണ്ടും അറിവാണ്. ഒരറിവ് പോയി വേറൊരറിവ് ഉണ്ടാകുന്നു, അതാണ് നിശ്ചയം. അപ്പോ ആദ്യത്തെ അറിവ് ശരിയായ അറിവല്ല, അതുകൊണ്ട് അതിനെ ഭ്രമം എന്ന് പറയും. കയറിനെ കയറായിട്ടില്ല അറിഞ്ഞു, രജ്ജു കയർ കയറിനെ കയറായിട്ട് അറിയുന്നില്ല, മറിച്ച് എന്ത് ചെയ്യുന്നു, അതിന് സർപ്പമായും കയറിനെ സർപ്പമായും. അപ്പൊ അത് ഭ്രമം. ഒന്നിന് അതുപോലെ അറിഞ്ഞില്ലെങ്കിൽ അത് ഭ്രമമാണ്, ഒന്നിന് മറ്റൊന്നായി അറിഞ്ഞാൽ അത് ഭ്രമമായി. ഇനി അതിനെ അതുപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥം ഞാനാണ്. അതുകൊണ്ടാണ് അതിനെ തത്വ അവധാരണം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ എന്താണോ അവിടെ ഉള്ളത് അതറിയുക. ഈ ഉദാഹരണം എപ്പോഴും പറയുന്നത് രണ്ടു തരത്തിലുള്ള അറിവിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും ഈ ഉദാഹരണത്തെ പറയും. ഏതൊക്കെയാണ് രണ്ടു തരത്തിലുള്ള അറിവ്? രണ്ട് തരത്തിലുള്ള അറിവ് ഏതൊക്കെയാണ്? ആ ഒന്ന് ഭ്രമം, മറ്റൊന്ന് അത് മാറി വരുന്ന യഥാർത്ഥമായ അറിവ്. ഈ രണ്ടറിവിന് ഉദാഹരണമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഉദാഹരണം ഇവിടെ എങ്ങനെ യോജിപ്പിക്കും? ആദ്യം പറഞ്ഞു അനാത്മാനസത്ത് എന്ന് പറഞ്ഞു. അനാത്മാനസത്ത് ഇത് ശരിയായ അറിവാണോ? ഇത് ശരിയായ അറിവാണോ? ശരിയായ അറിവാണ്. ഇതാണ് തത്വ അവധാരണം, തത്വനിശ്ചയം. അപ്പൊ ഇത് രജ്ജു സർപ്പത്തിന്റെ തത്വനിശ്ചയമല്ല, അനാത്മാനസത്ത് എന്ന് പറയുന്നത് അനാത്മാക്കളുടെ ഈ പ്രപഞ്ചത്തിന്റെ തത്വനിശ്ചയമാണ്, തത്വാവധാരണ. പിന്നെ അടുത്ത് പറയുന്നു ആത്മാസത്ത്. ആത്മാ സത്ത് ഇത് ശരിയായ അറിവാണ്. അപ്പോ ഇത് ആത്മാവിന്റെ തത്വ അവധാരണം, തുമ്പ് പറഞ്ഞ അനാത്മാവിന്റെ തത്വ അവധാരണം, ഇത് ആത്മാവിന്റെ തത്വാവധാരണം. ഈ ഉദാഹരണം പറഞ്ഞിടത്ത് രജ്ജസർപ്പ തത്വം നിശ്ചയിച്ച് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ഭ്രമം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ ഒന്ന് പറയുന്നത് എന്താണോ, ഇതാ ഇത് സർപ്പമല്ല. മറ്റെന്താണ് പറയുന്നത്? ഇത് കയറാണ്. രണ്ട് അറിവും ഉണ്ടാവും അയാൾക്ക്, രണ്ട് ഫലത്തിലൊന്നും അല്ല. എന്നാലും ആദ്യം ഇത് സർപ്പമാണ് എന്നറിവുണ്ടായതുകൊണ്ട് അയാൾക്ക് അറിയേണ്ടി വരുന്ന ഇത് സർപ്പം അല്ല. നേരത്തെ ഇത് കയറാണെന്ന് അറിയാതിരുന്നതുകൊണ്ട് അയാൾക്ക് അറിയേണ്ടി വരുന്നു ഇത് കയറാണ്. അപ്പൊ രണ്ടതുമുണ്ട്. ഒന്നെന്താണ് ഇപ്പൊ പറഞ്ഞത്? സർപ്പമാണ്, സർപ്പം അല്ല എന്നുള്ള അറിവ് ഉണ്ടാകേണ്ടി വരുന്നു. എന്തുകൊണ്ട്? നേരത്തെ സർപ്പമാണെന്ന് അറിഞ്ഞിരുന്നുണ്ട്. പിന്നെ രണ്ടാമത് മറ്റൊരറിവ് വരുന്നു. എന്താണോ കയറാണോ? എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് കയറാണെന്ന് അറിയേണ്ടി വന്ന? എന്തുകൊണ്ട് പറയുന്നതല്ല കേൾക്കുന്നു. കയറാണെന്ന് അറിയേണ്ടി വന്ന എന്തുകൊണ്ട്? കയറാണെന്ന് അറിയാതില്ല, കയറാണെന്ന് അറിയേണ്ടി വന്നു. സർപ്പമാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നു, അതുകൊണ്ട് സർപ്പമല്ല എന്നറിയേണ്ടി വന്നു. രണ്ട് സംഭവിച്ചു, രണ്ടും ഒന്ന് തന്നെ. ഒരു വസ്തുവിൽ തന്നെ സംഭവിക്കുന്നു, പക്ഷെ സർപ്പത്തിന്റെ ജ്ഞാനം ഉണ്ടാകുമ്പോൾ കയറിന്റെ ജ്ഞാനം ഇല്ല, കയറിന്റെ ജ്ഞാനം ഉണ്ടാകുമ്പോൾ സർപ്പത്തിന്റെ. ഇവിടെ ഉണ്ടാകുകയും മറിയുകയൊക്കെ ചെയ്യുന്ന എന്താണ്? ഇവിടെ ഉണ്ടാകുകയും മറയുകയും ചെയ്യുന്ന എന്താണ്? മായ. ഇവിടെ മായ ഇരുന്നോട്ടെ, മായ തന്നെയാണ്. എന്നാലും ഇവിടെ എന്താ സംഭവിക്കുന്നത്? അറിവ് ഇല്ലാതാകുന്നത് നമ്മുടെ അറിവാണ്. നമ്മുടെ തലയ്ക്കകത്ത് ഒരു അറിവ് ഉണ്ടാകുന്നു, വേറൊരു പോകുന്നു, ഇത്രേ സംഭവിക്കുന്നുള്ളൂ. ഇപ്പൊ കാരനെ കണ്ടിട്ട് സർപ്പം എന്ന് പറയുമ്പോ അവിടെ ഒരു സർപ്പം ഉണ്ടോ? അവിടെ ഒന്നുമില്ല. ഈ അറിവ് എവിടെയുണ്ടോ? ഇത് അവിടെയാണോ? നമ്മുടെ ഉള്ളിലെ അറിവ്. എപ്പോഴും അറിവുണ്ടാകുന്നത് എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ്. അറിവ് പോകുന്ന എവിടെ? പുറമേ എന്തെങ്കിലും സംഭവിച്ച? ഇല്ല. അറിവുണ്ടാകുന്നതും അറിവ് പോകുന്നതും ഒക്കെ നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ പുറമേ പ്രത്യേകിച്ച് ഒന്ന് വരാനുമില്ല, പോകാനും ഇല്ല. ഇതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് മറിച്ച് ധരിക്കാൻ പാടില്ല. എങ്ങനെ? ഈ കാണുന്ന ലോകമെല്ലാം കയറിലെ പാമ്പിനെ പോലെ ഒരു സാധനമാണ്, ഒരു വസ്തുവാണ്, അങ്ങനെ ധരിക്കാൻ പാടില്ല, അങ്ങനെ ധരിക്കാൻ പാടില്ല. മനസ്സിലായോ? കയറില് പാമ്പ് അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഉണ്ട, കയറിൽ പാമ്പെന്നൊരു സാധനമുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഒരറിവ്. അറിവ് എവിടെ ഉണ്ടായി? ഉള്ളിലുണ്ടായി. അറിവ് എവിടെ പോയി? ഏതറിവും വരികയും പോവുകയും ചെയ്യുന്നവരാണ്. ഒന്നത്തിന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പല അറിവും വരികയും പോവുകയും ചെയ്യുന്നു. ചിലത് ശരിയായിരിക്കും, ചിലത് തെറ്റായിരിക്കും. അതേ ഇവിടെയും പുറമേ ഇത് കാണണം. ഈ നമുക്ക് ഈ ഭ്രമം സംഭവിക്കുന്നിടത്ത് ഇത്രയും സംഭവിക്കുന്നുള്ളൂ. ഒരറിവ് വരുന്നു, വേറൊരറിവ് പോകുന്നു. ഇതേ കൂടെ ഒന്നും സംഭവിക്കുന്നു. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? അറിവ് ശരിയല്ല, അറിവ് ശരിയാണ്. ഇതിപ്പോ ബ്രഹ്മമാണ് ആദ്യം ഉണ്ടാകുന്നത്, സർപ്പമാണെന്ന് പറയുന്ന അറിവ് ശരിയല്ല എന്നുള്ളത് മാറിപ്പോയി. രണ്ടാമത് കയറ് കണ്ട് ഇത് കയറാണെന്ന് അറിയുന്നു എന്നുള്ള അറിവ് ശരിയാണ്. ഇതാണ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ഇത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചു പോകുമ്പോൾ നമുക്ക് പല ഭ്രമമുണ്ടാവും. കേവലം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരറിവ് മാറുന്നു, വേറൊരറിവ് വരുന്നു. പ്രത്യേകിച്ചൊരു വസ്തു അവിടെ വരുന്നുമില്ല പോകുന്നുമില്ല, ഏതെങ്കിലും വസ്തു വരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വസ്തു വരികയോ പോവുകയോ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? പിന്നെ സർപ്പം പോയില്ലേ? സർപ്പം എന്ന് വെച്ചാൽ ഒരു അറിവായിരുന്നു. അറിവ് എപ്പോഴും മാറുകയും പോവുകയും വരികയൊക്കെ ചെയ്യുന്നതാണ്. അല്ല, കയറ് സർപ്പമായി മാറിയ നമ്മൾ കണ്ടപ്പോ. കയറിനൊരിക്കലും സർപ്പമായി മാറാൻ പറ്റില്ല. സർപ്പത്തിന് കയറാകാനും പറ്റത്തില്ല. പക്ഷെ അറിവിൽ ഇതൊക്കെ സംഭവിക്കും. ആ അറിവിൽ എന്താണ്, വിപരീതമായ ഒരു അറിവുണ്ടാകാം, ശരിയായ അറിവുണ്ടാകാം എന്നുള്ളതിനാണ് ഇവിടെ ഉദാഹരണം. തത്വ അവധാരണം എന്ന് പറയുന്നതാണ് തത്വത്തെ നിശ്ചയി ഭ്രമുണ്ടാകുന്നത്. തത്വത്തെ നിശ്ചയിക്കുക എന്ന് പറയുന്നത് പോയതും വന്നതും എന്താണോ, അല്ല അവിടെ പ്രത്യേകിച്ച് വസ്തുവൊന്നും ഇല്ല. ഇതാദ്യം മനസ്സിലാക്കി. ഇനി ഈ പ്രപഞ്ചം, നമ്മളുൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം, ഇത് രജ്ജുവിലെ സർപ്പം പോലെയാണോ? ആണോ? എന്താ അത്രയും ധൈര്യം വേണം പറയാൻ? ഇതൊരിക്കലും രജ്ജുവിന്റെ സർപ്പം പോലെ, രജ്ജു സർപ്പമായതുപോലെ അല്ല. ഇവിടെ പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു അറിവ് തരുന്നു. എന്തറിവാണ്? അനാത്മാനസത്ത്. അനാത്മാവ് സത്തല്ല എന്ന് പറയണമെങ്കിൽ ആദ്യം എന്തുണ്ടായിരുന്നു? അനാത്മാവ് സത്താണെന്നൊരു അറിവുണ്ടായിരുന്നു. ഇതെല്ലാം സത്താണ്, അത് അറിവാണെന്നും അതിലാറിവിന്റെ അഭിപ്രായ വ്യത്യാസമുണ്ടോ? കാണുന്നതെല്ലാം സത്താണ്. അങ്ങനെയാണോ മനുഷ്യന്റെ അനുഭവം? ആണോ? അപ്പൊ ഇതെല്ലാം സത്താണെന്ന് പറയുന്നത് എന്താണത്? അറിവാണ്. ആണോ? ഇതെല്ലാം സത്താണെന്ന് പറയുമ്പോൾ എല്ലാം ഒരു അറിവാണ്. അറിവിനെ നിഷേധിച്ചിട്ട് എന്താ പറയുന്നത്? അനാത്മാ എന്ന സത്ത്, അനാത്മാക്കളൊന്നും സത്തല്ല എന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ അർത്ഥം എന്താണത്? സർപ്പം കയറല്ല, അനാത്മാക്കൾ പരമാർത്ഥ സത്യമല്ല എന്നറിയുന്നു. അനാത്മാനസത്ത്, അനാത്മാ സത്തെന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞത് എന്തിനാണ് അനാത്മാ സത്തെന്ന് പറയുന്നത് എന്തിനാണ്? അനാത്മാ സത്തെന്ന് പറയുന്ന എന്താണ്? നമ്മളിപ്പോ പറയുന്ന എന്താണ്? അതെന്താണ്? നമ്മുടെ അറിവിനെ പറയുകയാണ്, ശബ്ദം കൊണ്ട് പറയുകയാണ്. അനാത്മാ സത്ത്, ഇതൊക്കെ അനാത്മാക്കളാണ്, ഇതല്ല സത്താണ്, ഇതൊക്കെ ഉള്ളതാണ്. സത്തെന്ന് വെച്ചാൽ ഉള്ളതാണ് എന്ന് പറയുന്നത് നമ്മുടെ ഒരറിവാണ്, നമ്മുടെ അനുഭവമാണ്. അതിനെ നിഷേധിച്ചിട്ട് എന്ത് പറയുന്നു? ഇതൊന്നും സത്തല്ല എന്ന് പറഞ്ഞാൽ കേട്ടില്ല, പരമാർത്ഥ സത്യമാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. എന്നാലും ഇത് ശരിയാവും. ഇതൊന്നും പരമാർത്ഥ സത്യം അല്ല. ഈ ഇതൊന്നും പരമാർത്ഥ സത്യമല്ല എന്ന് നമ്മൾ പറയുന്നു. ഇതെന്താണ്? ഏ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് തെളിവ് കയറത്തില്ല. ഇതൊന്നും പരമാർത്ഥ സത്യമല്ല എന്ന് പറയുന്നു. ഇതെന്താണ്, എന്തിനാ പറയുന്നത്? ഒരറിവിനെ പറയുകയാണ്. നമുക്ക് അറിഞ്ഞിട്ട് പറയാതിരിക്കാം, ശബ്ദത്തിലാണ് പറയുന്നത്. ഇതെന്താ ഇത്രയും പ്രയാസം? രജ്ജുവിനെ ഒരാള് സർപ്പമെന്ന് പറഞ്ഞു, എന്നിട്ട് അയാൾ പറയുന്നു ഇത് സർപ്പമാണ്. ഇത് സർപ്പമാണെന്ന് പറയുന്നത് എന്താണ്? അറിവിനെ പറയുകയാണ്. ഒരു സെക്കൻഡ് കഴിഞ്ഞ് അയാൾ പറയണം, ഓ ഇത് സർപ്പമല്ല കയറാണ്. അയാളീ പറയുന്നത് എന്തിനാണ്? അറിവിനെയാണ് പറയുന്നത്. അയാളുടെ അറിവിനെ പറയുകയാണ്. ഇത് അതുപോലെ ഇവിടെ ഒരാൾ പറയുന്നുണ്ട് അനാത്മാ സത്, അനാത്മാ ഈ ശരീരം ഉൾപ്പെടെയുള്ളതല്ല സത്. ഇതെന്താണ് ഈ പറയുന്നത്? അറിവാണ്. തന്റെ ഒരു അറിവിനെയാണ് പറയുന്നത്, കാരണം അങ്ങനെ അറിയുന്നു അനാത്മാക്കളെല്ലാം സത്താണ്. അടുത്ത നിമിഷം വേദാന്തമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നു അനാത്മാ ന സത്, അനാത്മാവ് സത്തല്ല. ഈ പറയുന്നത് എന്താണ്? അയാളുടെ അറിവിനെയാണ് അയാൾ വെളിപ്പെടുത്തുന്നത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ പറയുന്നത് രണ്ടും എന്താണ്? ഒരറിവാണ് പറയുന്നത്. ഇനി ഇതിന്റെ തത്വം നിശ്ചയം എന്ന് പറയുന്നത് എന്താണ്? ആദ്യം പറയുന്നത് ഇത് സർപ്പമാണ്, ഇതൊരറിവാണെന്ന് പറഞ്ഞു. അവിടെ സർപ്പമുണ്ടോ? മാറിവിൽ അറിവിന്റെ വിഷയമായിട്ട് സാധാരണ കാട്ടിലഴിഞ്ഞു നടക്കുന്ന സർപ്പമുണ്ടോ? ഇല്ല. അതാണ് നമ്മൾ ഇത് സർപ്പമാണെന്ന് പറയുമ്പോഴും അവിടെ എന്താണ്? കാട്ടിലെ സർപ്പം ഇല്ല. പിന്നെ സർപ്പമാണെന്ന് പറയുന്നത് എന്താണ്? വെറും ഒരറിവ്. അല്ലേ? ഒരു അറിവിനെയാണ് നമ്മൾ പറയുന്നത്. കാട്ടിലെ സർപ്പം അവിടെ ഇല്ല, ഒരറിവ് അതിനെ പറയുന്നു. ഇത് സർപ്പമല്ല, ഇത് കയറാണ്, ഇതും അറിവാണ്. ഇവിടെ കയറുണ്ട, ഇവിടെ കയറുണ്ട്. അല്ല, രണ്ടറിവും തമ്മിലെ വ്യത്യാസം. ഇത് സർപ്പമാണ് എന്ന് നമ്മൾ അറിയുകയും പറയുകയും ചെയ്യുന്ന സമയത്ത് അവിടെ കാട്ടിലെ സർപ്പം ഇല്ല. ഇത് കയറാണോ എന്ന് നമ്മൾ അറിയുകയും പറയുകയും ചെയ്യുമ്പോൾ വരുന്ന അവിടെ കയർ ഉണ്ട്. ഇല്ലാത്ത സർപ്പത്തെയാണ് സർപ്പമെന്ന് പറഞ്ഞത്, ഉള്ള കയറിനാണെന്ന് പറഞ്ഞത് കയറെന്ന് പറഞ്ഞത്. ഇല്ലാത്ത സർപ്പത്തെയാണ് നമ്മൾ സർപ്പമെന്ന് അറിഞ്ഞത്, ഉള്ള കയറിനെ തന്നെയാണ് കയറെന്ന് അറിഞ്ഞത്. ഇപ്പൊ രണ്ടു മൂന്ന് വ്യത്യാസം. ഇല്ലാത്ത സർപ്പം, അതുകൊണ്ടാണ് അതിനെ ഭ്രമം എന്ന് പറഞ്ഞത്. ഉള്ള കയർ, അതുകൊണ്ടാണ് അതിനെ എന്ത് പറഞ്ഞത്? യഥാർത്ഥം ഞാനാണെന്ന് പറഞ്ഞു. ഇത് വ്യക്തമായി ധരിക്കും. ഉദാഹരണത്തിന് ഇതാണ് അതിന്റെ തത്വം നിശ്ചയം. ഇപ്പൊ നമ്മൾക്ക് യഥാർത്ഥമായ അറിവാണെങ്കിൽ അവിടെ ഒരു വസ്തു കൂടെ കാണും, അറിയാനൊരു വസ്തു കാണും. അല്ല, വെറു വെറു തോന്നലാണെങ്കിൽ അവിടെ ഒരു വസ്തു കാണത്തില്ല. ഇതാണ് വ്യത്യാസം. യഥാർത്ഥമായ അറിവാണെങ്കിൽ വസ്തു കാണും, തോന്നലാണെങ്കിൽ വസ്തു കാണത്തില്ല. പിന്നെ ഇവിടെ വരിക, തത്വനിശ്ചയം ഇവിടെയും വരണമല്ലോ. പറഞ്ഞ രജ്ജു സർപ്പം എന്ന് പറഞ്ഞാൽ അത് ദൃഷ്ടാന്തമാണ്. ആത്മാ അനാത്മാ എന്ന് പറയുന്നത് ദാഷ്ടാന്തികം. ഏതിന് ഉദാഹരണം പറയുന്നു അതാണ് ദാഷ്ടാന്തികം. ഇവിടെ പറയുന്നു അനാത്മാനസത്. ആദ്യമായി കൊണ്ടാകുന്ന ഞാൻ എന്താണ്? അനാത്മാസത്. അനാത്മാ സത്. ഈ അനാത്മാ സത്വം എന്ന് പറയുന്നതിന് എന്തെന്നാ പറഞ്ഞത്? ഞാൻ അനാത്മാ സത്വം എന്ന് പറയുന്നിടത്ത് ഒരു വിഷയമുണ്ട്. എന്താണ് വിഷയം? അങ്ങനെ അനാത്മാസത്വം എന്ന് പറയുന്നിടത്ത് എന്താ വിഷയം? അനാത്മാസത് എന്ന് പറയുന്നിടത്ത് വിഷയം എന്തെങ്കിലും ഉണ്ടോ? അറിവുണ്ട്. അറിവിന് വിഷയമുണ്ടോന്നോ ചോദിക്കുന്നു. ഉണ്ടോ? എന്താ വിഷയം? എന്താണ് വിഷയം? അങ്ങനെ അനാത്മാസത്വം എന്ന് പറയുമ്പോൾ നിഷേധിക്കുന്നു. അനാത്മാസത്വം എന്ന് പറയുന്ന അറിവിൽ എന്തിനാ നിഷേധിക്കുന്നു? അനാത്മാസത്വം എന്ന് പറയുമ്പോൾ എന്തിനെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? അപ്പൊ അവിടെ വിഷയമുണ്ടെന്നാ ചോദിച്ചത്. അവിടെ വിഷയമുണ്ട്, അനാത്മാക്കളുണ്ട്, ആത്മഭിന്നമായ വിഷയങ്ങൾ ഉണ്ട്. ആ വിഷയങ്ങളെ കണ്ടും കേട്ടും മണത്തും രുചിച്ചും അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് സത്താണ്. സത്തിനെ അനുഭവിക്കുന്നുണ്ട്. ഇനി പറയണം അനാത്മാ അനസത്. ഇത് ഒരറിവാണെന്ന് പറഞ്ഞു. ഇതിലെന്തെങ്കിലും വിഷയമുണ്ടോ? അനാത്മാ അനസത് ഉണ്ടോ? അങ്ങനെ അനാത്മാനസത്വം. ഇവിടെയും വിഷയമുണ്ട്. അനാത്മാക്കൾ ഇതിനെ കണ്ടുകൊണ്ടാ പറയും. ഈ ശരീരം ഉൾപ്പെടെയുള്ള ഈ ലോകത്തെ കണ്ടുകൊണ്ടാ പറയും അനാത്മാ എന്ന് വെച്ചത് രജ്ജു സർപ്പം പോലെ അല്ല. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അനാത്മാസത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ അനാത്മാക്കൾ വിഷയമുണ്ട്. അനാത്മാ അനസത്വം എന്ന് പറഞ്ഞാലും അനാത്മാക്കളുടെ വിഷയമായിട്ട് ഉണ്ട്. പിന്നെ പറയുന്ന എന്താണ്? അനസത്വം എന്ന് പറഞ്ഞു സത്തല്ല. ഇനി സത്തുകളുടെ വിഷയമാണ്. സത്ത് വിഷയമാണ്. വിഷയമാണോ? അതെ, വിഷയമാണ്. സത്തറിയണം. അനാത്മാക്കളെ അറിയുന്നുണ്ട്, അതിന്റെ സത്തയും അറിയുന്നുണ്ട്. അപ്പൊ അനാത്മാസത്തെന്ന് പറഞ്ഞാലും അനാത്മാനസത്തെന്ന് പറഞ്ഞാലും അനാത്മാവിനെയും സത്തയും വിഷയമായിട്ട് അറിഞ്ഞുകൊണ്ടാ രണ്ടും പറയുന്നു. അത് രജ്ജുസർപ്പം പോലെ അല്ല. രജ്ജു സർപ്പത്തിൽ എന്താണ്? സർപ്പം എന്ന് പറയുന്നത് കേവലം അറിവായിട്ടേ ഉള്ളൂ. കയറുന്നാൽ മുമ്പിലുണ്ട്. ഇവിടെ അനാത്മാസത്ത് അനാത്മാനസത്ത് എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? എല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള വിഷയങ്ങളെയാണ് എന്ന് പറയുന്നത്. സത്താണെന്നും സത്തല്ലെന്നും പറയുന്നു. അപ്പോ വ്യത്യാസം മനസ്സിലാക്കണം. ഉദാഹരണത്തിൽ പറയുന്നതും അനാത്മാവിനെ സംബന്ധിച്ച് നമ്മുടെ അനുഭവം അതിന്റെ വ്യത്യാസം കൃത്യമായി മനസ്സിലാവും. രണ്ടും ഒരുപോലെയല്ല എന്ന് പറഞ്ഞാൽ ചുരുക്കം എന്താണ്? ഈ ലോകം എന്ന് പറയുന്നത് രജ്ജസർപ്പം പോലെ അല്ല, അത് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. ഈ ലോക രജ്ജസർപ്പം പോലെയാണെന്ന് പറയാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. ലോകം എന്ന് പറയുന്നത് പാമ്പിലെ കയറ് പോലെയാണ് എന്ന് പറയാൻ വേണ്ടിയല്ല പറയുന്നത്.